ജീവദായക യേശുവേ എൻ സ്നേഹഗായക നായക ജീവദായക യേശുവേ എൻ സ്നേഹഗായക നാമിച്ചിടുന്നു നിന്നെ സ്തുതിച്ചിടുന്നു യേശുവേ എൻ സ്നേഹഗായക നായക ജീവദായക യേശുവേ എൻ സ്നേഹഗായക തണലിൽ ആശ്വാസമേകു എൻ ആത്മനാഥ മധുരിമനിറയും നിൻ സ്നേഹമാം തണലിൽ ആശ്വാസമേകു എൻ ആത്മനാഥ പ്രകാശധാരകൾ ഒഴിയുക എന്നിൽ നിക്കനിവോടെ നായക ജീവനായക യേശുവേ എൻ സ്നേഹഗായക നാമിച്ചിടുന്നു നിന്നെ സ്തുതിച്ചിടുന്നു യേശുവേ എൻ സ്നേഹഗായക യേശുവേ എൻ സ്നേഹഗായക